നമ്മുടെ ദ്വികർമ്മക ധാതുക്കൾ ആണ് പറഞ്ഞത്. ദുഹ് യാച്ച് പച്ച് ദണ്ഡ് രുധി പ്രച്ചി ചി ബ്രൂ ശാസു ജി മഥമുഷാം ഇത്രയെണ്ണം. പിന്നെ നീ ഹൃ കൃഷ് വ ഇതിനെ രണ്ടായിട്ട് പിരിച്ച് പറയുന്നതിൻ്റെ ഉപയോഗം നമ്മളിനി പഠിക്കും. മുഷാം ഇത്രയും ധാതുക്കളുടെ കർമ്മണി പ്രയോഗത്തിൽ ഗുണേ കർമ്മണി ദുഹ്യാദി, ദുഹ്യാദികളുടെ ഗൗണകർമ്മം അതാണ് ഉക്തമാകുന്നത്. അതാണ് കർമ്മോപയോഗത്തിൽ കർമ്മം ഉക്തമാകും. അപ്പം ഇവിടെ ഏതാണ് ഉക്തമാകുന്നതെന്ന് സംശയം വരും. ഇവിടെ ഗൗണകർമ്മങ്ങൾ അത് നീഹൃ കൃഷ്വഹ പ്രധാനി നീഹൃ കൃഷ്വഹ ഇതിൻ്റെ പ്രധാന കർമ്മം ഉക്തമാകും. അത് നമ്മളിനി പഠിക്കും. പിന്നെ ഇവിടെ ഒരു കാര്യം പറഞ്ഞു, എന്താണോ ഗാന്ധോക്തി പയ എന്നുള്ളത് രണ്ട് കർമ്മങ്ങളുണ്ട്. ഒന്ന് പയഹ, മറ്റൊന്ന് ഗോ. ഗോ എന്ന് പറയുന്നത് വാസ്തവത്തിൽ കർമ്മമല്ല. പിന്നെയോ കർമ്മസഞ്ജോർണമെങ്കിൽ എന്ത് വേണം? കർത്തൃരീപ്സിതമും കർമ്മം. അങ്ങനെയാണ് കർമ്മസഞ്ജോർണം. അപ്പൊ ഇവിടെ കർത്താവിന് ഈപ്സിതമമായിരിക്കുന്ന എന്ത്? പാലിന് വേണ്ടിയിട്ടാണ് അയാൾ പശുവിനെ കറക്കുന്നത്. അപ്പോൾ കർത്താവ് തന്റെ ക്രിയയിലൂടെ പ്രാപിക്കുന്നതിന് ഇഷ്ടതമമായിരിക്കുന്നത് പാലാണ്. അപ്പം അതിന് കർമ്മസഞ്ജ വരും. കർമ്മ ഈപ്സിതമമായതുകൊണ്ട് അതിന് തന്നെ ഗോവയ്ക്ക് കർമ്മസഞ്ജ വരത്തില്ല. ഏത് സൂത്രപ്രകാരം? കർത്തരീപ്സവും കർമ്മപ്രകാരം വരത്തില്ല. പക്ഷെ അത് അപാദാനസഞ്ജ വരും. അത് അപാദാനമാണ്. അതിനെ നമ്മൾ പഠിക്കും. അപാദാനം ഇനി നമ്മൾ പഠിക്കും. പശുവിൽ നിന്ന് പാല് കറക്കുന്നു. പക്ഷെ ഈ സൂത്രം എന്ത് ചെയ്തു പറഞ്ഞു? അതിൻ്റെ മുഖ്യമായ കർമ്മവുമായി ബന്ധമുള്ള ശബ്ദം, ആ ശബ്ദത്തിന് അത് അപാദാനമാണ്. പക്ഷെ അപാദാനത്തിൻ്റെ വിവക്ഷ ഇല്ല എങ്കിൽ അതിന് കർമ്മസഞ്ജ വരാം. കർമ്മസഞ്ജ വരുമ്പോൾ എന്തുവരും? ദ്വിതി വരും. ഗാന്ധോഗ്ധിപ്പയ അർത്ഥം എങ്ങനെ പറയും? പശുവിൽ നിന്ന് പാല് കറക്കുന്നു എന്ന് പറയും. അപ്പൊ ഇവിടെ ശരിക്കും അപാദാനം എന്നുള്ള അർത്ഥം അത് മാറത്തില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. എന്നുവെച്ചാൽ ഗോ എപ്പോഴും അപാദാനം തന്നെയായിരിക്കും. ധ്രുവമപായ അപാദാനം എവിടെ നിന്നാണോ അത് സംഭവിക്കുന്നത്, പാല് കിട്ടുന്ന പശുവിൽ നിന്നാണ്. അതുകൊണ്ട് അത് അപാദാനം തന്നെയായിരിക്കും. പക്ഷെ ഇവിടെ വിഭക്തി എന്താവുന്നു? അപ്പോൾ ഇവിടെ കർമ്മസഞ്ജ വിധിച്ചുകൊണ്ട് മാറ്റം വരുന്നത് അവിഭക്തിയിലാണ്. ഇപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവിടെ അപാദാന അർത്ഥത്തിലാണ് ദ്വിതീയ വിഭക്തി വന്നിരിക്കുന്നത്. അപാദാന അർത്ഥത്തിൽ ദ്വിതീയ വിഭക്തി വന്നിരിക്കുകയാണ്. ഇപ്പൊ വിഭക്തി മാറിയെന്നേ ഉള്ളൂ, അർത്ഥം മാറിയിട്ടില്ല. അവിടെ ഇതിന്റെ മുമ്പിലെടുത്ത് മുമ്പ് അതിന് മുമ്പ് അവിടെ തന്നെ അതിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനും താഴെ കുറച്ചുകൂടെ താഴോട്ട് വിട്ടു. ആ അവിടെ തന്നെ അത് മതി. സാധനം കൂടെ മേലോട്ടാക്കി. അത് പിന്നെ അതിനെ കുറിച്ചൊക്കെ ചർച്ചകളുണ്ട്. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് കടന്നിട്ട് കാര്യമില്ല. നമ്മളവിടെ എത്തിയ ഏതാണ് മാണവകം ധർമ്മം ബ്രൂദി ശാസ്തി? അത് തന്നെ മാണവകായ. ഇവിടെയൊക്കെ പതിനൊന്നും പേരടുത്ത് വന്ന എന്താണ് മാണവകം പന്ഥാനം പൃച്ഛതി. അവിടെ എന്താ പറഞ്ഞത്? മാണവകേന, മാണവകാതെന്നും പറയാം, അങ്ങനെയും പറയാം. അവിടെയൊക്കെ കാരകങ്ങൾ വിവക്ഷയ്ക്കനുസരിച്ചാണ് വരുന്നത്. അപ്പോ മാണവകാത് പന്ഥാനം പൃച്ഛതി എന്ന് പറഞ്ഞാൽ ശരിയാണ്, മാണവനിൽ നിന്ന് ആണല്ലോ വഴിയെക്കുറിച്ചുള്ള അറിവ് കിട്ടുന്നത്. അല്ലെങ്കിൽ മാണവനെ കർണമാക്കിക്കൊണ്ട്, മാണവൻ എന്ന് പറയുന്ന കർണദ്വാര, അങ്ങനെ വരാം. ഇവിടെ അടുത്ത് വരുന്ന എന്താണ്? മാണവകം ധർമ്മം ബ്രൂദേ ശാസ്തി. അത് ഇനി പറയും, അർത്ഥ നിബന്ധനമാണെന്ന് പറയും. ഇതുപോലുള്ള ഏത് ധാതുക്കൾ ഉപയോഗിച്ചാലും, ഏത് ധാതു ഉപയോഗിച്ചാലും എന്തുവരും? അവിടെ സമ്പ്രദ മാണവകായ എന്നുള്ളത് മാണവൻ ഉപദേശിക്കുകയാണ്, അതിന്റെ ഭൂഷയില്ലാത്തതുകൊണ്ട് മാണവകം. ഏത് ധാതുവായാലും അടുത്തു വരുന്നത്, അടുത്തു വരുന്നത് ശതം ദൈതി ദേവദത്തം. കാരകം മാറി വരാം വിവക്ഷയ്ക്കനുസരിച്ച് ആണ് പറഞ്ഞു. ഇപ്പം മാണവകാത് മാണവകേന അങ്ങനെയൊക്കെ മാറി വരാം. പക്ഷെ കർമ്മം വിവക്ഷിച്ചു കഴിഞ്ഞാൽ ദ്വിതീയ വരും. മാണവകം പദ്ധതി അങ്ങനെ വന്നു. സാധാരണ കാര്യം തന്നെ ഇവിടെയും പറയുന്നു. ഇത് തന്നെ സാധാരണ അഗതം പ്രകാരം കർമ്മസഞ്ജം. ഇത് സാധാരണ കാര്യമാണ് പറയുന്നു. അത് വരും, വരുത്താം നമുക്ക്, കുറച്ചുകൂടെ വരട്ടെ. നമുക്ക് എന്ത് വേണോ ചെയ്യാം. വ്യാകരണം എന്ന് പറയുമ്പോൾ അതാ ശതം ചെയ്ത് ദേവദത്തം ജി അഭിഭവേ കീഴ്പ്പെടുത്തുക, ജയിക്കുക എന്നുള്ളതാണ്. യജ്ഞദത്ത ദേവദത്തം ശതം ജയതി, രണ്ടുപേരും തമ്മിൽ ചൂത് കളിക്കുകയാണ്. ഇപ്പൊ യജ്ഞദത്തൻ ദേവദത്തനെ ജയിച്ചു, 100 പണത്തിന് ജയിച്ചു. അപ്പോ ഇവിടെ ജയിക്കുന്നു. ഈ ജയം എന്തിനു വേണ്ടിയിട്ടാണ് ജയം? ശതം. അപ്പൊ മുഖ്യ കർമ്മം എന്തായി? ശതം. ആരിൽ നിന്നാണ് അത് നേടിയത്? അപ്പൊ ദേവദത്ത എന്തായിരുന്നു? അപ്പൊ അതാണ് ദേവദത്താ. പക്ഷെ അതിന്റെ വിവക്ഷയില്ലാത്തോണ്ട് ദേവദത്തം. അല്ല, ഇനി ദേവദത്തം എന്ന് പറയുന്നൊരു വിവക്ഷ ഉണ്ടെങ്കിൽ ദേവദത്താത് ശതം ചെയ്തി. അല്ലെങ്കിൽ ദേവദത്തനും ശതവുമായിട്ടുള്ള ഒരു സാമാന്യ സംബന്ധം, ദേവദത്തസ്യ ശതം ജയതി, ദേവദത്തന്റെ 100 അവൻ ജയിക്കുന്നു, അങ്ങനെയെല്ലാം വരാം. അത് ജി ദുഹ് യാച്ച് പച്ച് ദണ്ട് രുചി പ്രച്ചി ചി ബ്രൂ ശാസു ജി. അടുത്തു വരുന്ന മധ് മന്ധ വിലോടനെ സുതാം ക്ഷീരനിധിം മധ്നാദി. എന്നാണ്. ദേവ സുധാം ക്ഷീരനിധിം മധ്നാദി. ദേവനാണ് മന്ദനം, മന്ദനം ചെയ്യുന്ന ഒരു ദേവൻ. മന്ദനത്തിലൂടെ പ്രാപിക്കുന്ന എന്തിനാണ്? ക്ഷീരനിധിയാണോ? അതിനുവേണ്ടിട്ടാണ് ഇത്രയും പാടുപെട്ടത്. സുധാം, സുധ അമൃതം. അപ്പൊ അമൃതമാണ് വേണ്ടത്. അപ്പൊ മുഖ്യകർമ്മം എന്തായി? അത് എപ്പോഴും ആലോചിക്കണം. കർത്തുരീശ്രിതമം കർമ്മം, ആ പ്രവൃത്തി ചെയ്യുന്ന ആൾ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത് മുഖ്യമായി, അത് മുഖ്യകർമ്മമായി. അപ്പൊ സുധ എവിടെ നിന്ന്? ക്ഷീരനിധി. അപ്പൊ ക്ഷീരനിധേഹേ എന്നിടത്ത് എന്തു വന്നു? വന്നു. മധ്നാദി ക്ഷീരസമുദ്രം. ക്ഷീരം എവിടെയാണോ നിധാനം ചെയ്യുന്നത്, പാൽക്കടൽ. പാൽക്കടൽ എന്ന് കേട്ടിട്ടുണ്ടോ? അത് ദേവദത്തം ശതം മുഷ്ണാദി. അടുത്തു വരുന്നത് ജി മധു മുഷ മുഷസ്ഥേയെ, മോഷണം നടത്തുക. ദേവദത്തം ശതം മുഷ്ണ ചോര. ദേവദത്തം ശതം മുഷ്ണാദി, ചോരൻ നൂറ് മോഷ്ടിക്കുന്നു. അപ്പൊ മോഷണക്രിയയിലൂടെ പ്രാപിക്കാൻ ഇഷ്ടപ്പെടുന്ന ഏത് ശത? അത് മുഖ്യകർമ്മമായി. പിന്നെ ആരിൽ നിന്നോ? ഇപ്പൊ ദേവദത്തം എന്തായി? പക്ഷെ അതിന്റെ വിവക്ഷയില്ല ഇവിടെ, കർമ്മ വിവക്ഷയാണ്. അപ്പോ ചോര ദേവദത്തം ശതം മുഷ്ണാദി. പിന്നെ അടുത്തു വരുന്നത് നീ ഹൃ കൃഷ് വഹ്, നാലെണ്ണം. ഗ്രാമം അജാം നയതി ഹരതി കർഷതി വഹതി വ. നയതി കൊണ്ടുപോകുന്നു, നാട്ടിനെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുന്നു. അജാം ഗ്രാമേ നയതി, നയതി എന്നാണ്. ഗ്രാമം എന്ന് പറയുന്നത് എന്താണ്? അധികരണം. ഗ്രാമേ നയതി. പക്ഷെ ഇവിടെ അധികരണത്തിന്റെ വിഷയമില്ല, അതുകൊണ്ട് എന്തോന്നു? അപ്പൊ മുഖ്യകർമ്മ ഏതായി? എന്തുകൊണ്ട് നയിക്കുന്നത്? അതെയാണ്, അജത്തെയാണ്. അപ്പോൾ ഗ്രാമം അധികരണമാണ്, അധികരണത്തിന്റെ വിവക്ഷയില്ല ഇവിടെ. കർമ്മത്തിന്റെ വിവക്ഷയിൽ എന്തോന്നു? ഗ്രാമം കർമ്മണി ദ്വിതീയ. അല്ല, അത് കർമ്മവിവക്ഷയിലാണ്. കർത്തുരീപ്സമം അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കർത്താവ് ഗമനക്രിയയിലൂടെ പ്രാപിക്കാൻ ഇഷ്ടപ്പെടുന്നു. എന്താ ഈ ഗ്രാമം? അപ്പൊ നേരിട്ട് തന്നെ അതെന്ത് വരുന്നു? കർമ്മസഞ്ജ വരുന്നു. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ക്രിയ എന്ന് പറയുന്നത് നയനക്രിയയാണ്, നയിക്കുക. എന്തിനു നയിക്കുന്നു? ഗ്രാമത്തെ അല്ല, അജത്തെ. അതുകൊണ്ടാണ് മുഖ്യകർമ്മമാണ്. ഹരതി തോളിലെടുത്തുകൊണ്ട് പോകുന്നു. അജാം ഹരതി എന്ന് പറഞ്ഞതാണ്. കർഷതി എന്ന് വെച്ചാൽ കയറ് കെട്ടി വലിച്ചഴിക്കുന്നു. വഹതി എന്ന് പറഞ്ഞാൽ വാഹനത്തിൽ കൊണ്ടുപോകുന്നു. അങ്ങനെ വിഭിന്നമായ അർത്ഥങ്ങൾ വരുന്നു. അവിടേക്ക് എന്ത് വരുന്നു? ഗ്രാം അജാം നൈതി ഹരതി കർഷതി വഹതി വ. എല്ലാത്തിനും ഒറ്റ ഉദാഹരണത്തിൽ ഇവിടെ കൊടുത്തു. അവിടെ അധികരണത്തിൽ കർമ്മത്തിന്റെ വീക്ഷയിൽ ദിവ്യം. അർത്ഥനിബന്ധന ഇയം സപ്ന എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് ധാതുക്കളെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഈ ധാതുക്കളുടെ കർമ്മത്തോട് യോജിക്കുന്നത്. അത് അകഥിതമായിരിക്കുന്നു. അകഥിതം എന്ന് വെച്ചാൽ അവിവക്ഷിതമായിരിക്കുന്നു. ഇതിന്റെ കർമ്മത്തോട് സംബന്ധമുള്ള അവിവക്ഷിതമായ കാരകങ്ങൾ അത് കാരകവുമായിരിക്കണം. കാരകം എന്ന് പറഞ്ഞാൽ ക്രിയാജനകവുമായിരിക്കണം. അതും ആയിരിക്കണം, കാരകമായിരിക്കണം. പക്ഷെ അത് അവിവക്ഷിതം എന്ന് പറഞ്ഞാൽ എന്ത് അവിവക്ഷിതമായിരിക്കണം? അപാദാനാദി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അതെന്ത് കാരകമാണ്? യഥാർത്ഥത്തിൽ അത് ഏത് കാരകമാണോ ആ കാരകത്തിന്റെ വിവക്ഷ പാടില്ല. വാസ്തവത്തിൽ അത് അപാദാനം, അധികരണം, കരണം തുടങ്ങിയ സമ്പ്രദാനം തുടങ്ങിയ കാരകങ്ങളാണ് ശരിക്കും, അതിന്റെ വിവക്ഷയില്ല. ഇതാണ് എന്നുവെച്ചാൽ വാക്യം പ്രയോഗിക്കുന്ന ആള് അതിനെ ആ കാരകമായി വിവക്ഷിക്കുന്നില്ല, കർമ്മമായിട്ട് തന്നെ വിവക്ഷിക്കുന്നു. താത്കാലികമായി അങ്ങനെ വരുന്നതിന് ധാതുക്കളെ പറഞ്ഞു, ഇത്രയും ധാതുക്കളാണ് എന്ന് പറഞ്ഞു. അപ്പൊ പറയുന്നു ഇത്രയും ധാതുക്കളല്ല, ഈ ധാതുക്കളുടെ അർത്ഥത്തിൽ വരുന്ന ഏത് ധാതുക്കളുണ്ടോ അതല്ല എന്നെടുക്കണം. അകഥിത കാരകങ്ങൾ വരുന്നത് ഈ ധാതുക്കൾ മാത്രമല്ല, ഈ ധാതുക്കളുടെ അർത്ഥത്തിൽ വരുന്ന മറ്റ് ധാതുക്കളും. അപ്പൊ കൂടുതൽ വരാം. അതും എങ്ങനെയായിരിക്കണം? അതിന്റെ മുഖ്യകർമ്മത്തോട് അന്വയിക്കുന്ന കാരകം അപാദാനാദികളുടെ വിവക്ഷയില്ലെങ്കിൽ അത്തരം ധാതുക്കൾക്കും ഇടയും കാരകങ്ങൾക്ക് കർമ്മസഞ്ജ വരും. അതുകൊണ്ട് ശബ്ദ നിബന്ധനമല്ല ഇത്. എന്നുവെച്ചാൽ ഇത്ര ശബ്ദങ്ങൾ, ഇത്രയും ധാതുക്കൾ, അതിന്റെ കാരകങ്ങളെന്ന് എടുക്കരുത്. പിന്നെയോ ഇത്രയും ശബ്ദങ്ങളുടെ അർത്ഥത്തിലുള്ള മറ്റ് ധാതുക്കളെയും എടുക്കണം. അതാണ് ഇവിടെ പറഞ്ഞത് അർത്ഥ നിബന്ധന ഇയം സംജ്ഞ. ഇയം സംജ്ഞ എന്ന് പറഞ്ഞാൽ അകഥിത കാരകം എന്ന് പറയുന്ന ഈ സംജ്ഞ അർത്ഥത്തെ നിബന്ധിച്ചിട്ടാണെന്ന് വെച്ചാൽ ആശ്രയിച്ചിട്ടാണ്, അല്ല കേവല ശബ്ദങ്ങളെ മാത്രം ആശ്രയിച്ചിട്ട് അല്ല. അതിനാണ് ഇവിടെ എന്താണ് മാണവകൻ ധർമ്മം ബ്രൂതേ ശാസ്തി എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എന്തു പറയാം, മാണവകം ധർമ്മം ഭാഷതേ അഭിതത്തെ ഭക്തി ഏത് വേണോ പറയാം. ഇവിടെ ബ്രൂ ശാസ് രണ്ട് ധാതുക്കളെ പറഞ്ഞുള്ളൂ, അതുപോലെ വേറെയും ധാതുക്കളെ എടുക്കാം. അർത്ഥ നിബന്ധന ഇയം സംജ്ഞ എന്ന് പറയുന്നു. ഇവിടെ സംജ്ഞ എന്ന് പറയുന്ന ഏതാണ്? സ്ത്രീലിംഗ സംജ്ഞ എന്ന് പറയുന്ന ശബ്ദം പുല്ലിംഗം സ്ത്രീലിംഗം സ്ത്രീലിംഗം. അപ്പൊ ഇയം സംജ്ഞ ഈ സംജ്ഞ എന്ന് പറഞ്ഞു. പിന്നെ പിന്നെ എന്താ സംശയം? സംജ്ഞ സ്ത്രീലിംഗ ശബ്ദമാണ്. സംജ്ഞ എന്ന് പറയുന്നത് സ്ത്രീലിംഗ ശബ്ദമാണ്. നേരത്തെ അതെന്തുകൊണ്ട് അവിടെ എന്തുകൊണ്ട് നവസത്തെ ഉപയോഗിച്ചു? എങ്ങനെ? കാരകത്തിന്റെ വിശേഷണമായതുകൊണ്ട്. കർമ്മ സംജ്ഞ യസ്യ എന്ന് പറയുമ്പോൾ അന്യപദാർത്ഥം എന്താണ്? കാരകം. എന്തായി? അപ്പോ കർമ്മ സംജ്ഞ എന്നായി. ഒറ്റയ്ക്ക് സംജ്ഞ എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ്, സംജ്ഞാശബ്ദം. ആണ് വിശേഷത്തിനനുസരിച്ച് ബൗറി സമാസം എന്ന് പറയുമ്പോൾ അന്യപദാർത്ഥം. ഇവിടെ അന്യപദാർത്ഥം ഏതാണ്? അന്യപദാർത്ഥത്തിനനുസരിച്ച് സമസ്ത പദങ്ങളിലെ ലിംഗം, വചനം, വിഭക്തി എല്ലാം മാറും. ഇവിടെ അന്യപദാർത്ഥം എന്ന് പറയുന്ന ഏതാണ്? കാരകം. അതനുസരിച്ച് എന്തു ചെയ്തു? കർമ്മസപ്നം എന്ന് വന്നു. അതെ, ലോപസപ്നസ്യ. അവിടെ എന്താണ് അന്യപദാർത്ഥം? അദർശനം ലോപഹ. അദർശനമാണെങ്കിൽ ലോപസപ്ഞം എന്നിങ്ങനെ വരും. അന്യപദാർത്ഥം എന്താ? അതനുസരിച്ച് മാറി മാറി വരും. സംയോഗ സപ്ഞസ്യാത് പുല്ലിംഗം. ഓരോ സ്ഥലത്തും അന്യപദാർത്ഥം അനുസരിച്ച് മാറും. അവശ്യം ഒറ്റയ്ക്ക് ആ ശബ്ദം എന്താണ്? സപ്ഞ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന അർത്ഥ നിബന്ധന. അർത്ഥത്തെ ആശ്രയിച്ചിട്ടാണ്, അല്ല കേവലം ശബ്ദങ്ങളെ ആശ്രയിച്ചിട്ടല്ല ഈ സജ്ഞ. അതിന് ഉദാഹരണം കൊടുക്കുന്നു. യാച്രിയാജ്ഞായാം ബലിം യാചത്തെ വസുധാം. അവിടെ യാച ധാതുവിന്റെ അർത്ഥത്തിൽ വേറെ ധാതു കൊണ്ട് എന്താണ്? ഭിക്ഷ. ഭിക്ഷ ഭിക്ഷായാം ലാഭേ അലാഭേത. ഭിക്ഷയാചിക്കുക എന്നുള്ളത് തന്നെ. ആ ധാതുവിൽ നിന്നാണ് ഭിക്ഷത്തെ, ബലിം ഭിക്ഷത്തെ യാചത്തെ വസുധാം. അവിടെ മുഖ്യകർമ്മം ഏതാണ്? വസുധ. അപ്പൊ ഇവിടെ ഇപ്പോൾ കൊടുത്തത് അവിടെ യാചരേ ഉള്ളു ശ്ലോകത്തിൽ, പക്ഷെ അതേ അർത്ഥത്തിലുള്ള വേറൊരു ധാതു എന്താണ്? ഭിക്ഷ. അതുപോലെ അതുപോലെ ശ്ലോകത്തിലുള്ളത് ബ്രൂ ശാസ് രണ്ടെണ്ണേ ഉള്ളു. പറയുന്നു രണ്ടല്ല, ഇനിയും ഇതുപോലെ അനേക ധാതുക്കളുണ്ട്. ഏതൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഭാഷത്തെ ഭാഷ, ഭാഷണേ, ധത്തെ അഭിപൂർവത്തിലുള്ള ധാന്യ ധാരണപോഷണയും. അവിടെ അഭിപൂർവത്തിൽ വരുമ്പോൾ സംഭാഷണം എന്നുള്ള അർത്ഥം കിട്ടും. ഭക്തി പച്ച പരിഭാഷണേ, ഈ ധാതുക്കളെല്ലാം ഇതുപോലെ ഇനിയും വരാം. സംസാരിക്കുക, പറയുക, ചോദിക്കുക എന്നൊക്കെയുള്ള ധാതുക്കളുടെ മുഖ്യ കർമ്മത്തോട് അന്വയിക്കുന്നത് അവിടെ മറ്റു കാരകങ്ങളുടെയൊന്നും വിവക്ഷയില്ലെങ്കിൽ അഗതിത കാരകം എന്ന് പറയും. അതിന് കർമ്മസഞ്ജ വരും. ആണ് മാണവകം. ധർമ്മം ഭാഷത്തെ അഭിതത്തെ വ്യക്തി. മാണവകായ ധർമ്മം ഭാഷത്തെ, മാണവകായ ധർമ്മം അഭിതത്തെ, മാണവകായ ധർമ്മം വ്യക്തി. അങ്ങനെ വരുന്നു. അതുകൊണ്ട് ഏത് സാധുക്കളും അങ്ങനെ വരാം. പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാണവകായ ധർമ്മം ഭാഷത്തെ എന്ന് പ്രയോഗം കണ്ടാൽ അത് ശരിയാണോ തെറ്റാണോ? എന്തുകൊണ്ട്? അവിടെ വിവക്ഷയുണ്ട്, അതുകൊണ്ട് തെറ്റെന്ന് പറയാൻ പറ്റില്ല. ചുരുക്കത്തിൽ ഈ കാരകത്തിൽ ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇനി വരുന്ന പല സ്ഥലത്തും മനസ്സിലാവും. നിയമങ്ങളൊന്നും അത്ര കർശനമൊന്നുമല്ല. മറ്റേതെങ്കിലും തരത്തിലൊക്കെയുള്ള പ്രയോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിനീ സാധൂകരിക്കാം. എന്നാലും നിയമം അനുസരിച്ചുള്ള പ്രയോഗമാണ് ശരി എന്ന് പറയും, അത്രയേ ഉള്ളൂ. വിശേഷ വിധികളൊക്കെ വരുന്നിടത്ത് പൊതുവെ വരുമ്പം അത് തന്നെ ഉക്തേ പ്രഥമ, അതിനൊന്നും മാറ്റമില്ല. കർമ്മണി ദ്വിതീയ, അതിനൊന്നും സാധാരണഗതി മാറ്റമില്ല. ഇനി ഇതിൽ വിശേഷിച്ചുള്ള കാര്യങ്ങൾ വരും, അത് നമ്മൾ മുമ്പോട്ട് ചെല്ലുമ്പം മനസ്സിലാക്കും. അടുത്തു വരുന്ന ഏതാണ്? സ്വതന്ത്ര കർത്ത. ക്രിയായാം സ്വാതന്ത്ര്യേണ ഉപേക്ഷിതു അർത്ഥ കർത്താസ്യ. മലയാളത്തിൽ സാധാരണ ഉച്ചരിക്കുന്നത് ഹ്രസ്വമൊക്കെ നീട്ടി ഉച്ചരിക്കുന്ന ഒരു സ്വഭാവം മലയാളികൾക്കുണ്ട്. അതുകൊണ്ട് ക്രിയ എന്നാ പറയുന്നു അല്ലേ. അതെ, ക്രിയ ക്രിയ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ക്രിയ എന്ന് മതി. പക്ഷെ മലയാളി ശീലിച്ച് ശീലിച്ച് ക്രിയ എന്നേ പറയത്തുള്ളൂ. എന്നുവെച്ചാൽ ക്രിയ എന്ന് ദീർഘമായിട്ടേ പറയത്തുള്ളൂ. ക്രിയ എന്ന് മതി. ക്രിയ ഹ്രസ്വമാക്കിയാൽ മലയാളി എല്ലാം ഹ്രസ്വമാക്കും, ദീർഘമായി കഴിഞ്ഞാൽ എല്ലാം ദീർഘമാകും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ക്രിയായാം സ്വാതന്ത്ര്യേണ ഭൂഷിതാർത്ഥം. ഒരു ക്രിയയിൽ സ്വാതന്ത്ര്യമുണ്ടെന്ന് വിവക്ഷിച്ചിരിക്കുന്ന ഏതോ അത്, വിവക്ഷ എന്ന് പറയുന്നതിന് പ്രാധാന്യമുണ്ട്. കാരണം ഇവിടെ കാരകങ്ങളെല്ലാം വിവക്ഷയ്ക്കനുസരിച്ചാണ്. വിവക്ഷയ്ക്കനുസരിച്ച് മാറ്റിയും മറിക്കുകയൊക്കെ ചെയ്യാം. അപാദാനത്തെ കർമ്മമാക്കി, കരണത്തെ കർമ്മമാക്കി, അധികരണത്തെ കർമ്മമാക്കി, സമ്പ്രദാനത്തെ കർമ്മമാക്കി. അതുകൊണ്ടാണ് വിവക്ഷയ്ക്ക് പ്രാധാന്യം വരുന്നത്. അങ്ങനെ ഏതൊന്നിനെ വിവക്ഷിക്കുന്നു അത് കർത്താവ്. അങ്ങനെയുള്ളു. രാമഹ ഗ്രാമം ഗച്ഛതി. അവിടെ ആ ക്രിയയിൽ സ്വാതന്ത്ര്യമുള്ളത് രാമനാണ്. വിവക്ഷയും അത് തന്നെ. ശരിയായ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കാം, ഉണ്ടെങ്കിൽ വിവക്ഷയും അവിടെ തന്നെ. രാമനാണല്ലോ അവിടെ സ്വാതന്ത്ര്യം. ഗ്രാമത്തിനില്ലല്ലോ, ഗമനക്രിയയിൽ യാതൊരു സ്വാതന്ത്ര്യമില്ലല്ലോ. അപ്പൊ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിന് പറയും എന്താണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? ക്രിയയിൽ സ്വാതന്ത്ര്യം. ചിലടത്ത് പറയും സ്ഥാലി പദ്ധതി, അങ്ങനെയും പ്രയോഗിക്കാറുണ്ട്. പാത്രം പാകം ചെയ്യുന്നു, പാത്രം പാകം ചെയ്യാറുണ്ടോ? പിന്നെ എന്തിനാ പാത്രം പാകം ചെയ്യുന്നു എന്ന് പറയുന്നു? ആ പാത്രം അത്രയും നല്ല പാത്രമാണ്, അതിൽ വെച്ച് എളുപ്പം പാചകം നടക്കും. പാത്രത്തിന് കട്ടിയൊക്കെ കൂടിക്കഴിഞ്ഞാൽ പാചകം താമസം വരും. അപ്പൊ അവിടെ എന്താ സ്വാതന്ത്ര്യം? സ്വാതന്ത്ര്യം എന്നുള്ള പ്രാധാന്യം. സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ പ്രാധാന്യം എന്നർത്ഥം. പ്രാധാന്യം ഏതിനാണോ കൊടുക്കുന്നത് അത്. അപ്പൊ പാചകത്തിന് പല കാര്യ സാധനങ്ങളും വേണം. വിറവ് വേണം, തീ വേണം, വെള്ളം വേണം, അരി വേണം. പക്ഷെ സ്ഥാലി പരിധി എന്നുള്ളിടത്ത് പ്രാധാന്യം കൊടുക്കുന്ന ഏതിന്? പാത്രത്തിനാണ്. പാത്രത്തിന്റെ ഗുണങ്ങൾ അങ്ങനെയുള്ളതാണ്. അങ്ങനെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ആണോ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താണോ ഫലവ്യാപാരയോർ ധാതു, വ്യാപാര ആശ്രയമാണെന്ത് കർത്ത. അപ്പൊ ഇവിടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അതാണ്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാലും ശരി, പ്രാധാന്യം എന്ന് പറഞ്ഞാലും വ്യാപാര ആശ്രയമായി ഏതൊന്നിനെയാണോ വിവക്ഷിക്കുന്നത് അതാണ് കർത്ത എന്നാണ് അതിന്റെ താല്പര്യം എന്ന് പറയുന്നത്. ഇപ്പൊ പ്രാധാന്യം എന്നർത്ഥം പ്രാധാന്യം അല്ലെങ്കിൽ വ്യാപാര ആശ്രയത്വം എന്നർത്ഥം. ക്രിയായാം സ്വാതന്ത്ര്യം ഉപേക്ഷിതോടത്ത കർത്താവ് എന്ന് പറഞ്ഞാൽ ഇതാണ് വ്യാപാരത്തിന്റെ ആശ്രയം. ഫലത്തിന്റെ ആശ്രയം എന്താണ്? കർമ്മം. വ്യാപാരത്തിന്റെ ആശ്രയം കർത്താവ്. അങ്ങനെ അടുത്ത് സാധകതമം കരണം. ക്രിയാസിദ്ധവും പ്രകൃഷ്ട ഉപകാരവും കർണസഞ്ജം സ്യാം. ഒരു ക്രിയ സിദ്ധമാകുന്നതിന് അത്യന്തം പ്രകൃഷ്ടം എന്ന് വെച്ചാൽ അത്യന്തം ഉപകാരകമായിരിക്കുന്നതാണ് എന്നാണ്. അതിൻ്റെ പ്രവർത്തനം കൊണ്ട് മാത്രമേ വ്യാപാരത്തിലൂടെ ഫലം ഉണ്ടാകത്തുള്ളൂ എന്നാണ്. അതിനാണ് കരണം എന്ന് പറയുന്നത്. തർക്കത്തിൽ കരണം എന്ന് പറയുന്നത് എന്താണ്? അത് തന്നെയാണ്. അസാധാരണമായ കാരണം. അതിന് ഇവിടെ സാധകതമം എന്ന് പറഞ്ഞു. ആ സാധകതമം എന്ന് പറയുന്നതിനാണ് ഈ പറയുന്നത് ക്രിയാസിദ്ധോ പ്രകൃഷ്ടോപകാരം എന്ന് പറയുന്നത്. അതുകൂടാതെ ക്രിയാഫലം ഉണ്ടാകത്തില്ല. കർണസംന്യാസി, അതായത് കർണം സംജ്ഞകളാണ്. കർത്താവ് എന്ന് പറയുന്ന ഇവിടെ ഒരു സംജ്ഞയാണ്, കർണം എന്ന് പറയുന്നത് സംജ്ഞയാണ്. ഈ രണ്ട് സംജ്ഞയും വിധിച്ച എന്തിനു വേണ്ടി? അതിനടുത്ത സൂത്രം പറയുന്നു. കർത്തൃസംജ്ഞ എന്തിനു വിധിച്ചു, കർണസംജ്ഞ എന്തിനു വിധിച്ചു? കർത്തൃകർണയോഹോ തൃതീയ അനഭിഹിതേ കർത്തരി കർണേജ ഈ കാരകങ്ങൾ വിധിക്കുന്നിടത്തെല്ലാം അനഭിഹിതേ എന്ന് പറയുന്ന അധികാര സൂത്രമുണ്ട്. അനുക്തേ, നേരത്തെ പറഞ്ഞല്ലോ, അനുക്തേ കർമ്മണി ദ്വിതീയാസ്യാ, അതെല്ലായിടത്തും ഉണ്ട്. അത് നേരത്തെ പറഞ്ഞു. ഉക്തം എന്ന് പറയുന്നത് തിങ് കൃത്തിതം, തിങ് കൃത്ത് തദ്ദിതം സമാസം നിപാതം, ഇതെല്ലാം കൊണ്ട് ഉക്തമാകാം. അതെല്ലാം നമ്മൾ വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ അതാത് പ്രക്രിയകൾ പഠിക്കുമ്പോഴേ അതൊക്കെ വ്യക്തമാകും. സാമാന്യമായി തിങ്ങിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇതുപോലെ തന്നെ എല്ലായിടത്തും ഒരു ഉക്തമാകുക. ഒരർത്ഥത്തിൽ പ്രത്യം വന്നു കഴിഞ്ഞാൽ അർത്ഥം ഉക്തമായി എന്ന് സാമാന്യം മനസ്സിലാകും. എന്നുവെച്ചാൽ ഒരു പ്രത്യയം കർത്തൃർത്ഥത്തിൽ വരാം, കർമാർത്ഥത്തിൽ വരാം, കരണാർത്ഥത്തിൽ വരാം, സമ്പ്രദാനാർത്ഥത്തിൽ വരാം. അപ്പം ഏതർത്ഥത്തിലാണോ പ്രത്യയം വരുന്നത് അർത്ഥം എന്താവും? ഉക്തം എന്ന് വെച്ചാൽ പ്രത്യയത്താൽ ഉക്തമായി, അതുകൊണ്ടാണ് അതിന് ഉക്തം എന്ന് പറയുന്നത്. അങ്ങനെ ഉക്തമായി കഴിഞ്ഞാൽ അവിടെ പിന്നെ ഏത് വിഭക്തിയായിരിക്കും? പ്രഥമ. എവിടെയായാലും ശരി, അത് ഉക്തമല്ലെങ്കിൽ പിന്നെ നോക്കണം അടുത്ത് വേറെ ഏത് വിഭക്തിയാണ് വിധിച്ചിരിക്കുന്നത്, അത് പിന്നെ നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ പറയുന്നു കർത്താവും കരണവും അങ്ങനെ ഉക്തമല്ലെങ്കിൽ, അനുക്തമാണെങ്കിൽ എന്തുവരും? തൃതീയ വരും. അപ്പൊ ഉക്തമാണെങ്കിലോ എന്ന് ചോദിക്കും, എന്തുവരും? ഉക്തേ പ്രഥമ. അത് സാമാന്യ നിയമമാണ്. കർത്താവായാലും കൊള്ളാം, കർണമായാലും കൊള്ളാം, കർമ്മമായാലും കൊള്ളാം, സമ്പ്രദാനമായാലും കൊള്ളാം, ഉക്തേ പ്രഥമ. അപ്പൊ ഇത് പ്രഥമയോ ഏതെന്ന് വരുന്നത് നമ്മൾക്ക് ആ പ്രത്യയം നോക്കി അത് ഏതർത്ഥത്തിൽ വന്ന് ദാന്യദാനെ എന്ന് പറയുന്ന ഒരു ധാതുണ്ട്. ദാനം ചെയ്യുക, ഭിക്ഷവേ ദദാതി, ഭിക്ഷുവിന് ദാനം ചെയ്യുന്നു എന്നാണ്. അപ്പൊ അവിടെ ആർക്കാണോ ദാനം ചെയ്യുന്നത്, ആരാണോ ദാനം വാങ്ങുന്നത്, അല്ലെങ്കിൽ വിപ്രായ ദദാതി, ഭിക്ഷവേ ദദാതി, ഇവിടെയൊക്കെ എന്ത് വരുന്നു? ദാനം വാങ്ങുന്നയാളിൽ ചതുർത്ഥി ഉപയോഗിക്കുന്നു, അതാണ് നിയമം. കൊടുക്കുന്ന ആളല്ല ദാനം വാങ്ങുന്നയാണ്. പക്ഷെ ഇതേ അർത്ഥത്തിന് തന്നെ ദാനീഹ എന്നൊരു രൂപം ഉണ്ടാക്കാം. അനിയര് പ്രത്യേകം വരും. കൃദന്തത്തെ നമ്മൾ പഠിക്കും. ദാനീയഹ വിപ്രഹ ദാനീയഹ ഭിക്ഷു, അവിടെയൊക്കെ എന്തോരും പ്രഥമവും വരുന്നു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാന്യ ധാതുവിൽ നിന്ന് ദാനം വാങ്ങുന്നവൻ എന്നുള്ള അർത്ഥം പ്രത്യയത്തിലൂടെ കിട്ടി. ദാനീയൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദാനം സ്വീകരിക്കുന്നവനെന്നാണ്. ആ അർത്ഥം പ്രത്യയത്തിലൂടെ കിട്ടി. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദാനീയെന്ന് പ്രഥമയിലുക്തെ പ്രഥമ. കാരണം ദാനീയ എന്ന് പറയുന്നിടത്ത് അവിടെ ഉക്തമായി ദാനം വാങ്ങുന്നവനെന്ന് പറയുന്ന ആ അർത്ഥം ആ പ്രത്യയത്തിലൂടെ കിട്ടി. ആ പ്രത്യയത്തിലൂടെയാണ് നമ്മൾ ദാനീയ ശബ്ദം കേട്ടാൽ എന്ന് മനസ്സിലാക്കും. ഇവൻ ദാനം വാങ്ങുന്നവനാണെന്നുള്ള അർത്ഥം നമുക്ക് മനസ്സിലാകും. അങ്ങനെ വരുമ്പോൾ എന്ത് വരുന്നു? അവിടെ ഉക്തമായി. ആ പ്രക്രിയ നമ്മൾ പഠിക്കുന്നത് കൃതന്ധത്തിലാണ്. ദൃശ്യത അനേന ഇത് ദർശനം. ദൃശ്യത അനേന, എന്തുകൊണ്ടാണോ കാണുന്നത് അതാണ് ദർശനം എന്ന് പറഞ്ഞാൽ എന്തായി? ദർശനം എന്തായി? ദൃശ്യതേ അനേന എന്ന് പറഞ്ഞാൽ എന്താ ദർശനത്തിന്റെ അർത്ഥം? കരണം, എന്ത് കരണം? എന്താ സാധനം? എന്താ എന്റെ അർത്ഥം? ദൃശ്യതേ അനേന ഇതി ദർശനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം? ഏത് മൂക്കാണോ കണ്ണാണോ? ദൃശ്യതേ അനയനേരി ദർശനം എന്ന് പറഞ്ഞാൽ കണ്ണ്. അതെന്താ ഇത്രയും പ്രയാസം? കണ്ണല്ല വേറെ എന്തെങ്കിലും കൊണ്ട് കാണാൻ പറ്റും. അപ്പൊ അവിടെ എന്താണ്? എന്തുകൊണ്ടാണോ കാണുന്നത് എന്ന് പറയുമ്പോൾ കരണത്തെ സൂചിപ്പിക്കുകയാണ്. കാണുന്നതിന് ഉപകരിക്കുന്ന എന്താണ്? കണ്ണ്. അപ്പൊ ദൃശ്യതേ അനേനേരി ദർശനം. അപ്പോ കൃദന്തത്തിൽ ദർശന ശബ്ദം വ്യുത്പന്നമാകുന്ന ശബ്ദമാണ്. അതിന് സൂത്രങ്ങളൊക്കെ ഉണ്ട്, കൃത്യല്ലുടോ ബഹളം, പല സൂത്രങ്ങളും ഉണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്തു? ദൃശ്യധാതുവിൽ നിന്ന് ദർശനം എന്ന് പറയുന്ന രൂപം ശ്രദ്ധിച്ചു. അപ്പൊ അവിടെ ദൃശ്യധാതുവിൽ നിന്ന് വിധിച്ച പ്രത്യയം കൊണ്ട് ഉക്തമായത് എന്താണ്? എന്താണ്, എന്താ ഉക്തമായത്? ദർശനമാണ് ഉക്തമായത്. കണ്ണാണോ ഉക്തമായത്? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ ഞാൻ. പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. എന്ത് കാരകം? കരണം മുക്തമായി. എന്തുകൊണ്ട്? ദൃശ്യതേ അനേന, ഇന്ന കരണം കൊണ്ടാണ് കാണുന്നത്, ആ കരണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൃശ്യധാതുവിൽ നിന്നും ആ പ്രത്യയം കരണത്തെ മുക്തമാക്കി. ആ പ്രത്യയത്തിലൂടെ നമുക്ക് കിട്ടിയ എന്താണ്? കരണത്തെയാണ് കിട്ടിയത്. കാരണം ദൃശ്യതേ അനേന എന്നുള്ള ശബ്ദം ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടി? കരണകാരകത്തെ കാണിക്കാൻ. കരണ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അനേന ശബ്ദം ഉപയോഗിക്കുന്നത്. അപ്പൊ ദൃശ്യതേ അനേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും, ദർശന ശബ്ദം കണ്ടിട്ട് പറയും, ഇത് കർണത്തിൽ കർണാർത്ഥക പ്രത്യയം എന്ന് പറയും. കർണാർത്ഥത്തിലാണ് പ്രത്യയം വന്നിരിക്കുന്നത്. അപ്പൊ കരണമുക്തമായി എന്നാണ്. ദാനീഹ എന്ന് പറയുന്നിടത്ത് ഏത് കരമുക്തമായി? സമ്പ്രദാനം. കാരണം ദീയതേ അസ്മൈ, ഇവന് ദാനം കൊടുക്കുന്നു എന്നാണ് അവിടെ സമ്പ്രദാനം ഉക്തമായി. അതുപോലെ ദൃശ്യതേ അനേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരണം ഉക്തമായി. ആ പ്രക്രിയ ഇനി വരും. നമ്മളിപ്പോൾ അതിൻ്റെ പ്രയോഗത്തിൻ്റെ അർത്ഥം മാത്രം മനസ്സിലാക്കുക. അപ്പൊ ദർശനമെന്നുള്ളത് കരണം ഉക്തമായി കഴിഞ്ഞാൽ ദർശനം എന്ന് പറയുന്ന ശബ്ദം ഏത് രൂപത്തിലായിരിക്കും വരുന്നത്? പ്രഥമയിലുക്തേ പ്രഥമ. ദാനീയഹ എന്ന് പറയുന്ന ഏതിലായിരിക്കും? പ്രഥമ. ദാനീയഹ ഭിക്ഷുഹു ദർശനം ചക്ഷുഹു, ഇങ്ങനെയുള്ള പ്രയോഗം വരാൻ കാരണം അതാണ്. അപ്പൊ യുക്തമാകുന്നത് തിങ്ങുന്ന കൊണ്ട് മാത്രമല്ല, കൃത്ത് തദ്ധിത സമാസം ഏതുകൊണ്ടും വരാം. അപ്പൊ അത് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ. അതിൽ എങ്ങനെ ഉക്തമാകുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണങ്ങൾ പറഞ്ഞത്. ഇപ്പൊ കർത്താവോ കരണമോ ഉക്തമായി കഴിഞ്ഞാൽ തൃതീയ വരും. അനുക്തമാണെങ്കിൽ, അനുക്തമാണെങ്കിൽ, അനുക്തമാണെങ്കിൽ, അനുക്തമാണെങ്കിൽ തൃതീയ, ഉക്തമാണെങ്കിൽ പ്രഥമ. ഇതാണ് നിയമം. അത് ഉക്തമോ അനുക്തമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രത്യയത്തെ നോക്കണം. ആ പ്രത്യയം ഏത് അർത്ഥത്തിലാണ് വന്നതെന്ന് നോക്കണം. വന്ന അർത്ഥം ഉക്തമായി, ഉക്തമായ പിന്നെ പ്രഥമ. ഇതാണ് ദാനീഹ വിപ്രഹ. ദർശനം ചക്ഷു എന്നൊക്കെ ഉള്ളിടത്ത് ഉക്തമായി. കർമ്മവും സമ്പ്രദാനവുമെല്ലാം ഉക്തമായി. ഉക്തമായപ്പോൾ പ്രഥമ വന്നു. ഏത് അത് കൃതന്ധത്തിലുള്ളത് ധാരാളം വരുന്നതാണ്. അനഭിഹിത കർത്തരി കരണേജ തൃതീയാസ്യാത്. കർത്താവും കരണവും അനുക്തമാണെങ്കിൽ എന്ത് വരും? തൃതീയ. ഇത് എളുപ്പം അറിയാൻ വേണ്ടി ഈ ഒരു കാര്യം ഓർത്താൽ മതി. ഏതാണോ ഉക്തേ പ്രഥമ, എവിടെ ഉക്തമാകുന്നു അവിടെ ഉക്തം. എങ്ങനെയെന്ന് അറിയാൻ വേണ്ടി നമ്മൾ അതിന്റെ പ്രകൃതി എന്താണ്, പ്രത്യയം എന്താണ്, ഏതർത്ഥത്തിലാണ് പ്രത്യയം വന്നതെന്ന് കണ്ടുപിടിക്കണം. പ്രയോഗത്തിൽ വരുമ്പോൾ ഇതിനൊന്നും ആവശ്യമില്ല, തനിയെ തന്നെ മനസ്സിലാക്കും. ഇവിടെ ഒരു ഉദാഹരണം കൊടുക്കുന്നു, രാമേണ ബാണേന ഹതോ ബാലി. ഇവിടെ ഇനി വരാൻ പോകുന്ന ഒരു ഗുണം ഹതഹ, കർമ്മണി നിഷ്ഠ, ഹതഹ കൊന്നു. കർമ്മത്തിലാണ് ഇവിടെ പ്രത്യയം വന്നിരിക്കുന്നത്. ആ കർമ്മത്തിൽ പ്രത്യയം വന്നു എന്ന് എങ്ങനറിയാം? ഇവിടെ ഹനു ധാതുവിൽ നിന്ന് നിഷ്ഠാപ്രത്യം വന്ന് ഹതഹ എന്ന രൂപം വന്നു. ഇത് കർമ്മത്തിലാണെന്നറിയണമെങ്കിൽ ഇവിടെ ധാതു ഏതാണ്? ഹനു ധാതു. പരത്തിൽ വന്ന പ്രത്യയം എന്താണ്? തക്തവതു നിഷ്ഠ, നിഷ്ഠാപ്രത്യമാണ്. അത് ഏതർത്ഥത്തിൽ വന്നു? കർമ്മാർത്ഥത്തിൽ എന്നറിഞ്ഞിരിക്കണം. അത് നമ്മൾ അറിഞ്ഞേ പറ്റൂ. അതിനി നമ്മൾ പഠിക്കേണ്ടതാണ്, കൃതന്ധത്തിൽ പഠിക്കേണ്ടതാണ്. ഹതഹ എന്ന് പറയുന്നത് കർമ്മണി നിഷ്ഠ പ്രത്യാന്തമാണ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹതഹ എന്ന് പറയുന്നിടത്ത് കർമ്മണി നിഷ്ഠയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ ഉക്തമായത്? കർമ്മമുക്തമായാൽ ഹതഹ എന്ന് പറയുന്നത് എങ്ങനെയിരിക്കും? പ്രഥമ. അത് ഏതിന്റെ വിശേഷണമാണ് ഇവിടെ വാക്യത്തില്? ബാലി ഹതഹ, ബാലിയെ കൊന്നു, അല്ലെങ്കിൽ ബാലി ഹനിക്കപ്പെട്ടു. അപ്പൊ ബാലി എന്ന് പറയുന്നത് ഏതായി? എന്തുകൊണ്ട്? മുക്തമായ പ്രഥമ. അപ്പൊ നമ്മൾ ചിന്തിക്കും, ബാലിയല്ലേ കൊന്നത്? അപ്പൊ ക്രിയയുടെ കർമ്മം ആരായി? കൊല്ലുക എന്ന് പറയുന്ന ക്രിയയുടെ കർമ്മം ആരായി? അപ്പോ ബാലിയിൽ കർത്തുരീക്ഷിതമും കർമ്മപ്രകാരം കർമ്മസംജ്ഞ ഒന്ന് ദ്വിതീയ വരണ്ടേ? എന്തുകൊണ്ട്? ഇവിടെ കൊല്ലുക എന്ന് പറയുന്നതാണ് ക്രിയ, അതിന്റെ കർമ്മമാണ് ആര്? ബാലി. അപ്പൊ കർത്തുരീക്ഷം കർമ്മപ്രകാരം ബാലിക്ക് കർമ്മസംജ്ഞ ഒന്ന് ദ്വിതീയ വരും. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് വരുന്നില്ല? അവിടെ വൃത്തം പറഞ്ഞു എന്താണ്? അനുത്തേ കർമ്മണി ദ്വിതീയാസ്യ. കർമ്മണി ദ്വിതീയ എന്നിടത്ത് എന്ത് പറഞ്ഞു? കർമ്മമായാ പോരാ, പിന്നെയോ കർമ്മം അനുക്തമായിരിക്കണം. കർമ്മമായതുകൊണ്ട് മാത്രം ദ്വിതീയ വരത്തില്ല, കർമ്മം അനുക്തം. അപ്പൊ പിന്നെ അനുക്തമാണോ ഉക്തമാണോ എന്ന് കണ്ടുപിടിക്കുന്ന ജോലി വരും. അപ്പൊ ക്രിയ നോക്കണം, ഏതാണ് ക്രിയ? ഹതഹ. അപ്പൊ ഇവിടെ ഈ ക്രിയാരൂപം ഇതിൽ എന്താണ് ഉക്തമായിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുന്നു. അത് കണ്ടുപിടിക്കണമെങ്കിൽ ഹതഹ എന്ന് പറയുന്നിടത്ത് വന്ന പ്രത്യയം ഏതർത്ഥത്തിലാണെന്ന് കണ്ടുപിടിക്കുന്നു. അത് നോക്കുമ്പോൾ മനസ്സിലാവും, ഇവിടെ ഹതഹ എന്ന് പറയുന്നിടത്ത് കർമ്മ അർത്ഥത്തിലാണ് പ്രത്യയം വന്നത്. അപ്പൊ ഇവിടെ എന്ത് ഉക്തമായി? അപ്പൊ ഉക്തേ പ്രഥമ ബാലി. ബാലിയുടെ രൂപങ്ങൾ എങ്ങനെയാണ് ബാക്കി? ബാലി ബാലനവും. ബാലി എന്ന ദീർഘം എങ്ങനെ വന്നു? സൗച ഊതയ്ക്ക് ദീർഘം വന്നു, സുലോഭിച്ചു, നഗാലോഭിച്ചു. ബാലി ബാലനവും ബാലിനഹ എന്ന് പറയുന്നു. സപ്തമി ഏകനത്തിൽ എങ്ങനെ വരും? അങ്ങനെ ബാലിനി അങ്ങനെയാണോ? ഉറപ്പാണോ? അപ്പോ കർമ്മമുക്തമായതുകൊണ്ട് പ്രഥമയിൽ വന്നു. കൃതന്ധം കൃതന്ധം ക്രിയയിൽ നിന്ന് നേരിട്ടുണ്ടാവുന്നു. ഇവിടെ ഹനുധാതു പരത്തിലൊരു പ്രത്യേകതയേ ഉള്ളൂ. ഇനി ഇതിൽ നിന്നൊരു ശബ്ദം വരുമ്പോഴാണ് എന്താവുന്നത്? തദ്ധിതമാണ്. അപ്പൊ ഇത് കൃതന്തമാണ്. അതിന് ആ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ വ്യക്തം. ഇവിടെ ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കും. ഉക്തം അനുത്വം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ എങ്ങനെ വേർതിരിച്ചറിയും? ഇവിടെ പ്രത്യയം കർമാർത്ഥത്തിൽ വന്നുകൊണ്ട് കർമ്മം ഉക്തമായാൽ പിന്നെ പ്രഥമമാണ്, ഉക്തേ പ്രഥമമാണ്. പിന്നെ കർമ്മം ഉക്തമാണെങ്കിൽ, ആ പ്രത്യയം കർമാർത്ഥത്തിൽ നിന്ന് കർമ്മം ഉക്തമാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എന്തായി? സ്വാഭാവികമായിട്ട് അനുത്തമാവും. ഇപ്പൊ ഹനുധാതുവിൽ നിന്ന് നിഷ്ഠ വന്നത് ഏതർത്ഥത്തിൽ? അപ്പൊ കർമ്മ ഉക്തമായാൽ കർത്താവും കർണവുമെല്ലാം അനുക്തമായി കഴിഞ്ഞാൽ എന്തുവരും? തൃതീയ. പിന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പൊ ആ ക്രിയാരൂപത്തിൽ നിന്ന് അത് ഏതർത്ഥത്തിൽ വന്നു എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കാരകങ്ങളും അനുക്തമാവും. അനുക്തമായി കഴിഞ്ഞാൽ കർത്താവിനും കരണത്തിനും ആ രണ്ടെണ്ണത്തിനുമുള്ള നിയമമാണ് എന്താണ്? അത് തൃതിയിൽ പ്രയോഗിക്കുന്നു. കർത്താവിനും കർണത്തിനും അത് നമ്മൾ എളുപ്പത്തിൽ പറയും. കർമ്മണി പ്രയോഗത്തിൽ കർത്താവ് തൃതിയിൽ ഉപയോഗിക്കുന്നു, കർമ്മണി പ്രയോഗത്തിൽ കർമ്മം പ്രഥമയിൽ ഉപയോഗിക്കുന്നു. ഈ നിയമം തന്നെ ഇവിടെ ഉക്തം അനുക്തം എന്ന് ചേർക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നു. പക്ഷെ അത് എളുപ്പമാകുന്ന ഇപ്പോൾ മറ്റ് പ്രക്രിയകൾ പഠിച്ചു കഴിയുമ്പോൾ അത് എളുപ്പമാവും. ആ കാരണം ഇപ്പോൾ ഒരു പ്രത്യയത്തെ വിധിക്കുന്ന ഒരർത്ഥത്തിലായിരിക്കും, അപ്പൊ അതേ ഉക്തമാകും. രണ്ടർത്ഥത്തിൽ വിധിക്കാൻ പറ്റില്ലല്ലോ, ഒരു സമയം ഒരർത്ഥത്തിലേ വിധിക്കാൻ പറ്റും. അപ്പോൾ അത് ഉക്തമാകും. ബാക്കി ആ വാചകത്തിൽ വരുന്ന ശബ്ദങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ ഇതിപ്പോ ഒരു വാചകമാണ്, എന്താണ്? രാമേണ ബാണേന ഹത. ഇവിടെ ഒരു ക്രിയ വന്നു. ക്രിയ വരുമ്പോൾ ഇതിനൊരു കർത്താവ് വരാം. ആരാണ്? രാമൻ. ഒരു കർണം വരാം, ബാണൻ എന്നാണ്. പിന്നെ സമ്പ്രദാനം ഇവിടെ വരാൻ വഴിയില്ലല്ലോ, ക്രിയക്കനുസരിച്ചല്ലേ ഉള്ളൂ. ദാനക്രിയ ഉണ്ടെങ്കിലേ സമ്പ്രദാനം വരാവുള്ളൂ, ദാനക്രിയ. പിന്നെ അധികരണം വരാം, എന്താണ്? അരണ്യേ. അത് വരാം, അരണ്യേ എന്നാണ്, വനത്തിൽ. അത് വരാം. അപ്പൊ അവിടെ അതും എന്തു വരുന്നു? അനുക്തമായി. അരണ്യേ രാമേണ ബാണേന ഹതോ ബാലി. അപ്പോൾ ഈ വാക്യത്തിൽ പിന്നെ രാമനാണ് കർത്താവ് എന്നുള്ളതിന് നോക്കണേ എങ്ങനെയാണ്? സ്വതന്ത്ര കർത്ത. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്നതിന് വ്യാപാര ആശ്രയം ആണെന്ത് കർത്ത. ഇവിടുത്തെ വ്യാപാരം എന്താണ്? അത് ധാതുവിനെ നോക്കി കണ്ടുപിടിക്കണം. ധാതു ഇവിടെ ഏതാണ്? ഹനുധാതു. ഹനനമാണ് വ്യാപാരം. അതിൻ്റെ ആശ്രയം ആരാണ്? അതായി. പിന്നെ അപ്പൊ അത് രാമൻ കർത്താവാണെന്ന് കിട്ടി. അത് ഉക്തമാണോ അനുക്തമാണോ എന്ന് നോക്കുക, അതാണ് ഇനി അറിയേണ്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കും? പ്രത്യയം വന്നത് ഏതർത്ഥത്തിലാണ്? കർമാർത്ഥത്തിൽ. അപ്പൊ കർത്താവ് അർത്ഥത്തിലല്ല. കർത്താവ് അർത്ഥത്തിലല്ല എന്ന് പറഞ്ഞാൽ അത് അനുക്തമായി. ഒരർത്ഥത്തിലേ വരാൻ പറ്റൂ, പ്രത്യേകത്തിന് രണ്ടർത്ഥത്തിൽ വരാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഹതഹ എന്ന് പറയുന്ന കർമാർത്ഥത്തിൽ വന്നപ്പോൾ കർത്താവ് അനുക്തമായി. പിന്നെ വരുന്ന ഏതാണ്? ബാണേന. ഈ ബാണേന എന്ന് പറയുന്ന എന്താണെന്ന് നോക്കണം. അതിവിടെ പറഞ്ഞു എന്താണ്? സാധകതമം കർമ്മം. ആ ക്രിയയിൽ നിന്ന് ഫലം ഉണ്ടാകുന്നതിന് ഏറ്റവും ഉപകാരപ്പെടുന്ന സാധനം, അല്ലെങ്കിൽ കർത്താവ് ഒരു ക്രിയയിലൂടെ ഫലത്തെ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന സാധകതമം. ഇവിടെ കർത്താവായ രാമൻ ഹനനക്രിയയിലൂടെ രാവണനെ കൊല്ലുന്നതിന് സാധകതമമായി ഉപയോഗിച്ചതാണ് ബാണം. അപ്പോൾ അത് കരണമായി. പിന്നെ ഇവിടെ ഉക്തമാണോ അനുക്തമാണോ എന്ന് നോക്കുക. ഇവിടെ ഉക്തമായ ഏതാണ്? കർമ്മം. ഉക്തമായത് കർമ്മം. അപ്പോൾ കർണം എന്തായി? അനുക്തമായി. ഇവിടെ എല്ലാം കർമ്മം കർമ്മം എന്നുള്ളതുകൊണ്ട് ഒരിക്കലും തെറ്റിദ്ധാരണ എടുക്കരുത്, താർക്കികന്മാരുടെ കർമ്മം എടുക്കരുത്. താർക്കികന്മാരുടെ കർമ്മം എന്താണ്? ചലനം, അതിനെടുക്കരുത്. ഇവിടെ കർമ്മം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇരിക്കണം എന്താണ്? ഫലശാലി കാരകമാണ് ഇവിടുത്തെ കർമ്മം. താർക്കികം പറയുന്ന കർമ്മത്തിലേക്ക് പോകരുത്. ഫലശാലിയാണ് ഇവിടുത്തെ കർമ്മം, അത് കാരകമാണ്. ഹതഹ എന്ന് പറയുന്നിടത്താണ് ക്രിയയിരിക്കുന്നത്. ഹനിക്കപ്പെട്ടു എന്ന് പറയുന്നില്ലേ, കൊന്നു, അതിൻ്റെ അകത്ത് ക്രിയയുണ്ട്. പക്ഷെ ക്രിയ എന്ന് പറയുന്നത് കേവലം ക്രിയ മാത്രമല്ല, അവിടെ ക്രിയയിലൂടെ എന്തിനാ പറഞ്ഞു? കൊന്നവനെ കുറിച്ച് പറഞ്ഞു. ആ കൊല്ലപ്പെട്ടവൻ, ചത്തവൻ, കൊന്നവനല്ല ചത്തവൻ, ചത്തവനെ കുറിച്ച് പറഞ്ഞു. കൊന്നവനെന്ന് പറഞ്ഞാൽ കൊല്ലുന്നവനായിപ്പോയി, ചത്തവനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അവിടെയാണ് ക്രിയ ഇരിക്കുന്നത്. അപ്പോ ഹനം എന്ന് പറയുന്ന ധാതുവിൽ നിന്നും ഉണ്ടായ ഒരു രൂപമാണ് ഏത്? അതഹ. അപ്പൊ ക്രിയ, പക്ഷെ ആ ക്രിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കേവലം ക്രിയയിൽ കാണിക്കുന്നത് ക്രിയയുടെ വിഷയമായതാരും അയാളെ കൂടെ കാണിക്കുന്നുണ്ട്. ക്രിയയ്ക്ക് വിഷയമായ ആരാണ്? കർമ്മം. ആ കർമ്മത്തെ കൂടെ കാണിക്കുന്നുണ്ട്, പക്ഷെ ക്രിയ അവിടെ ഉണ്ട്. അതാണ് ക്രിയാരൂപം. ക്രിയയുണ്ട്, ദാനത്തിന്റെ വിഷയമായ വിപ്രനെ കാണിക്കുന്നു. അങ്ങനെയുള്ളിടത്തെല്ലാം ഇത് ഹതഹ എന്ന് പറയുന്ന ഭാവി ക്രിയയായിട്ട് മാത്രം വരാം, ഹനനം എന്നുള്ള അർത്ഥത്തിലും വരാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എന്തുവന്നു? കർമ്മത്തെ കാണിക്കുകയാണ്. പക്ഷെ ആ കർമ്മത്തെ കാണിക്കുന്ന എന്ത്? ക്രിയ. ഹതഹ എന്ന് പറയുന്നിടത്ത് ക്രിയ പ്ലസ് കർമ്മ രണ്ടും ഉണ്ട്. കർമ്മം എന്ന് പറയുമ്പോ ഒരു വാക്യത്തിൽ പ്രയോഗിക്കുമ്പോ എപ്പോഴും കർമ്മമായിട്ട് വരുന്നത് എന്ന് വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്നത് സുബന്ധ ശബ്ദം. പിന്നെ ക്രിയാവിശേഷണങ്ങൾക്കും കർമ്മസംജ്ഞ വരും. അങ്ങനെ വരും ക്രിയയെ വിശേഷിപ്പിക്കുന്നതിന്. മൃദു പചതി, നല്ല മൃദുവായ രീതിയിൽ അന്നമുണ്ടാകത്തക്ക രീതിയിൽ പാകം ചെയ്യുന്നത് ക്രിയാവിശേഷണമായിട്ട് വരും. മൃദു കർമ്മമാണ്. ഉച്ചൈഹി വസതി, ഉച്ചത്തിൽ ചിരിക്കുന്നു, കർമ്മമാണ്. പക്ഷെ ക്രിയാവിശേഷണമാണ്. അങ്ങനെ അങ്ങനെയൊക്കെ വരാം. അപ്പൊ ഇവിടെ ഈ വാക്യത്തിൽ നിന്ന് ഇതിനെല്ലാത്തിനും ഉദാഹരണം വന്നിരിക്കുകയാണ്. രാമേണ ബാണേന അതോ ബാലി എന്നുള്ളത്. അവിടെ കർമ്മം മുക്തമായതുകൊണ്ട് അഹതഹ ബാലി രണ്ടും പ്രഥമയതുകൊണ്ട്. പിന്നെ കർത്താവ് രാമനാണ്, ക്രിയയുടെ ആശ്രമമായതുകൊണ്ട്. ബാണം കർണമാണ്, സാധക തമമായതുകൊണ്ട്. അത് രണ്ടിലും അനുക്തമായതുകൊണ്ട് ഉക്തമായി കഴിഞ്ഞാൽ എന്തുവരും? എങ്ങനെ വരും? രാമ ബാണേന ബാലിം എന്നാണ്, ബാലിനം ഹന്തി. അങ്ങനെ വരുന്നു രാമഹ ബാണേന. ഇവിടെ നമുക്ക് ഹന്തി കൊല്ലുന്നു. അവിടെ ഹന്തി എന്ന് പറയുന്ന ആ പ്രയോഗം തിങ്ങന്തം അവിടെ പ്രത്യേകം വന്നത് കർത്തർത്ഥത്തിലാണ്. ലകാരം വന്നിരിക്കുന്നത് കർത്തരി ലകാരമാണ്, കർത്തരി പ്രയോഗം എന്ന് പറയുന്നത്. കർത്തരി എന്ന് പറയാൻ എന്ന് വെച്ചാൽ ആ പ്രത്യയം വരുമ്പോൾ അതിന്റെ അർത്ഥം തന്നെ എന്താണ്? ഹനന ക്രിയ ചെയ്യുന്നവൻ എന്നാണ് ഹന്തി എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം. കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പ്രാധാന്യം കൊല്ലുന്നവനാണ്. എന്നുവെച്ചാൽ അവിടെ ആ ക്രിയാരൂപം അന്വയിക്കുന്നത് കർത്താവിനോടായിരിക്കും. അപ്പൊ അവിടെ രാമഹ. അപ്പൊ അവിടെ എന്താണ് ഉക്തം? അപ്പൊ കർത്താവിൽ എന്തുവരും? പ്രഥമ ഉക്തേ പ്രഥമ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് പ്രാതിപദികാർത്ഥ ലിംഗ പരിമാണ വചനമാത്രേ പ്രഥമ. അവിടെ പ്രാതിപദികാർത്ഥത്തിൽ പ്രഥമമെന്ന്, ആ പ്രാതിപദികാർത്ഥത്തിൽ പ്രഥമ വരുന്നതിനാണ് പറയുന്നത് എന്ത്? ഉക്തേ പ്രഥമ, രണ്ടും ഒന്ന് തന്നെ. പ്രാതിപദികാർത്ഥ ലിംഗ പരിമാണ വചനമാത്രേ പ്രഥമ എന്ന് പറയാം, അല്ലെങ്കിൽ ഉക്തേ പ്രഥമ. അവിടെ കർത്താവ് ഉക്തമായ ബാക്കിയുള്ളതെല്ലാം അനുക്തമായി. ബാലിനം, കർത്താവിന്റെ ക്രിയയുടെ ഫലശാലി ആരായി? ഹനനക്രിയ ആരെല്ലാം സംഭവിച്ചത്? അപ്പോ എന്തായി? കർമ്മം അനുക്തമായ എന്തുവരും? കർമ്മണി ദ്വിതീയ, അവിടെ പറഞ്ഞു അനുക്തേ കർമ്മണി ദ്വിതീയ. പിന്നെ ഹനനക്രിയക്ക് ഉപയോഗിച്ച സാധനം എന്താണ്? ബാണം. സാധകതമം കരണം, സാധകതമമായി കരണമായി. അവിടെ നോക്കണം മുക്തമാണോ അനുക്തമാണോ? എങ്ങനെ മനസ്സിലായി അനുക്തമെന്ന്? ഇവിടെ കർത്തരി പ്രയോഗമാണ്, അപ്പൊ ബാക്കിയെല്ലാം കർത്താവ് വഴികളുള്ള എല്ലാം അനുക്തം. അപ്പൊ ഇവിടെ പറഞ്ഞു കർത്തൃകരണയോഹോ തൃതീയ, കരണം അനുക്തമായാൽ തൃതീയ ഉപയോഗിക്കണം. അതിലേ നേരത്തെ പറഞ്ഞു, തുടങ്ങിയപ്പോഴേ പറഞ്ഞത്, അങ്ങനെ ചോദിക്കുമെന്നറിഞ്ഞുകൊണ്ടല്ലേ. നേരത്തെ എന്തായിരുന്നു ഉദാഹരണം പറഞ്ഞത്? ദൃശ്യതേ അനേനേതി ദർശനം ചക്ഷുഹു. കരണത്തെ ഉക്തമാക്കാം, പക്ഷെ അത് ഏതുകൊണ്ടാണ് അവിടെ ഉക്തമാക്കുന്നത്? കൃതന്ത രൂപങ്ങളിലൂടെ, കർണധാതുവിൽ നിന്ന് കർണാർത്ഥത്തിൽ പ്രത്യയം വിധിക്കുന്നോണ്ടാണ്. പക്ഷെ ലകാരം കൊണ്ടല്ല ഉക്തമാകുന്നത്. എന്തുകൊണ്ട് ലകാരം വിധിക്കുന്ന ഏതർത്ഥത്തിൽ? കർത്തർത്ഥത്തിൽ വിധിക്കാം, അല്ലെങ്കിൽ ഏതർത്ഥത്തിൽ വിധിക്കാം? കർമാർത്ഥത്തിൽ വിധിക്കാം, ഭാവാർത്ഥത്തിൽ വിധിക്കാം. അങ്ങനെയൊക്കെയാണ് ലകാരം വിധിക്കുന്നത്. അപ്പൊ അതുകൊണ്ടല്ല കർണം ഉക്തമാകുന്നത്. കർണത്തെ വിധിക്കുന്ന പ്രത്യയങ്ങൾ വരുന്നതിനാണ് കൃതന്ത രൂപങ്ങളെന്ന് പറയുന്നത്. അവിടെയാണ് കർണം ഉക്തമായത്. അപ്പോ ഇങ്ങനെയുള്ള ഇടത്ത് അത് വരത്തില്ല. അത് വരുന്നിടത്ത് നമ്മൾ ഉദാഹരണം കിട്ടും. അപ്പോ രാമ ബാണേന ബാലിനം തന്തി. അവിടെ ബാണേന എന്നിടത്ത് രണ്ടിടത്തും വ്യത്യാസമൊന്നുമില്ല. കാരണം അത് അവിടെയാണെങ്കിലും ഇത് കർമ്മണിയാണ്. ഈ പ്രയോഗം കർത്തരിയിലായാലും കർമ്മണിയിലായാലും കർണം എന്തായാലും അനുക്തമാണ്. പക്ഷേ ഇവിടെ കർമ്മണിയിൽ വന്നപ്പോ കർത്താവ് എന്ന് പറയുന്നത് അനുക്തമായി. കർമ്മണി എന്ന് പറഞ്ഞാൽ പിന്നെ കർത്താവ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കേണ്ട കാര്യമില്ല. കർമ്മണി എന്ന് പറഞ്ഞാൽ കർമ്മ ഉക്തമായി. അപ്പൊ സ്വാഭാവികമായിട്ടും കർത്താവ് അനുക്തമായിരിക്കും. അനുക്തമായ ഇവിടെ വരുന്നു കർത്തൃകരണയോഹോ തൃതീയ തൃതീയ. കർത്തരിയിലായാലും ശരി കർമ്മണിയിലായാലും ശരി എന്തുവരുന്നു? കരണം എന്തായി? അനുക്തം തന്നെ. അപ്പൊ അവിടെ എന്തുവരുന്നു? തൃതീയ വരുന്നു. കർത്തൃകരണയോഹോ തൃതീയ. പിന്നെ ശേഷിക്കുന്ന കർമ്മമാണ്. കർമ്മണി പ്രയോഗത്തിൽ കർമ്മം എപ്പോഴും എങ്ങനെയായിരിക്കും? കാരണം കർമ്മാർത്ഥത്തിലാണ് പ്രത്യയം വരുന്നത്. അപ്പൊ കർമ്മമുക്തമായേ പറ്റും. അപ്പൊ കർമ്മം മുക്തമായി. ഇത് എന്നെ വേർതിരുത്തി പറയാം. എങ്ങനെയാണ്? രാമേണ ബാണേന ബാലി ഹന്യത്തെ. രാമേണ ബാണേന ബാലി ഹന്യത്തെ. ഹനുധാതുവിന്റെ കടത്തിൽ പ്രയോഗമാണ് ഹന്തി. കർമ്മണിയിൽ എങ്ങനെ വരും? ഹന്യത്തെ കർമ്മണി പ്രയോഗം. അവിടെയും കർമ്മം ഉക്തമായി. യുക്തമായി കഴിഞ്ഞാൽ ബാലി പ്രഥമ. ഏത് തരത്തിലായാലും ശരി. ഇവിടെ ഹതഹ എന്ന് പറയുന്നിടത്ത് കൃതന്തം കൊണ്ട് ഉക്തമായി. ഹന്യത എന്ന് പറയുന്നിടത്ത് തിങ്ങന്തം കൊണ്ട് ഉക്തമായി. രണ്ടായാലും ബാലി യുക്തമായി കഴിഞ്ഞാൽ അത് പ്രഥമ. ബാക്കിയുള്ളതെല്ലാം അനുക്തമായാൽ എന്താണോ വിധിച്ചിരിക്കുന്നത് അത്. അപ്പോ രാമേണ എന്നുള്ളതിനെ കുറിച്ച് ഇങ്ങനെ കണ്ടുകഴിഞ്ഞാൽ സാധാരണ പറയുന്നതാണ് രാമേണ ബാണേന ഹതോ ബാലി എന്നുള്ളത് പറയും. ഇവിടെ കർത്തരി തൃതീയ. കർത്തരി എന്ന് പറഞ്ഞാൽ എന്താണോ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. വ്യാകരണം പഠിച്ചിട്ടുള്ളവർ ഇവിടെ കർത്താവ് അനുക്തമാണ്. അനുക്തമായ കർത്തൃകരണയോഹോ തൃതീയ. അപ്രകാരം തൃതീയ വന്നതാണ് ഇവിടെ കർത്തരി തൃതീയ എന്ന് പറയുന്നത്. അതേസമയം രാമ ബാണേന ബാലിനം ഹന്തി, രാമ ബാണേന ബാലിനം ഹന്തി, അവിടെ കണ്ടാൽ പറയും എന്താണ്? കർത്തരി പ്രഥമ, കർത്തരി പ്രഥമ, അങ്ങനെയായിരിക്കും വ്യാഖ്യാനങ്ങളിലൊക്കെ എഴുതുന്നു. കർത്തരി തൃതീയ, കർത്തരി പ്രഥമ, കർമ്മണി ദ്വിതീയ, രാമ ബാണേന ബാലിനം ഹന്തി, ബാലിനം അവിടെ എന്താണ്? കർമ്മണി ദ്വിതീയ എന്ന് പറയും. അല്ല, ഇതുപോലെയാണെങ്കിൽ രാമേണ ബാണേന ഹതോ ബാലി, അവിടെ പറയും എന്താണ്? കർമ്മണി കർമ്മണി കർമ്മണി പ്രഥമ. എന്താ ഇത്ര പേടിക്ക? രാമേണ ബാണേന ഹതോ ബാലി എന്നുള്ളത് കർമ്മണി പ്രഥമ, കർമ്മണി പ്രഥമ, കർമ്മണി ദ്വിതീയ, കർത്തരി തൃതീയ, കർത്തരി പ്രഥമ, ഇങ്ങനെയെല്ലാം വ്യാഖ്യാതാക്കൾ എഴുതും. അത്ര എഴുതത്തുള്ളൂ. അത് എഴുതുന്നതിന് ബാക്കി ഇങ്ങനെയുള്ളിടത്ത് എഴുതേണ്ട ആവശ്യമില്ല. ചില സ്ഥലങ്ങളിലൊക്കെ വിഭക്തി തിരിച്ചറിയാൻ പ്രയാസം വരുന്നിടത്ത് വിഭക്തി കൊണ്ട് അർത്ഥ വ്യത്യാസം വരുന്നതൊക്കെ കാണിക്കാൻ വേണ്ടി വ്യാഖ്യാനങ്ങൾ എഴുതി വയ്ക്കും. കർമ്മണി ദ്വിതീയ എന്നെഴുതി കഴിഞ്ഞാൽ അപ്പം മനസ്സിലായിക്കോണം ഇവിടെ എന്ന പ്രയോഗമാണ് പ്രത്യേകം വന്നിരിക്കുന്നത്. ഇവിടെ മറ്റേതോ അർത്ഥത്തിലാണ്, അതുകൊണ്ട് കർമ്മം അനുക്തമായി ദ്വിതീയാണ് എന്നെല്ലാം മനസ്സിലാക്കണം. ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് എളുപ്പമാണ്.